ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതമിത അനാദി തമസ്വം രണ്ടും തിരഞ്ഞെടുക ഇല്ല അസത്ത് രജുഖണ്ഡത്തിൽ ഗ്രഹമുള്ളത് രജ്ജു മാത്രം രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല അസത്ത് രണ്ടും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രണ്ടും ഇല്ല അസത്താണ് എന്നർത്ഥം പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. കേട്ടില്ല. മുറമാറി അറിയുന്നു എന്ന് പറഞ്ഞപ്പോ എന്തർത്ഥം പറയും? ആ ഇങ്ങനെ അറിയുന്നു, ക്രമം തെറ്റി ശരിയായി അറിയുന്നില്ല. ഇത് രണ്ടും തെറ്റാണ്, ക്രമം തെറ്റി അറിയുന്നതുകൊണ്ട് രണ്ടും ഇല്ലാത്തതാണ്. ക്രമം തെറ്റിയില്ലേ അറിയുന്നു, ക്രമമായിട്ടല്ല എല്ലാം അറിയുന്നു, അതുകൊണ്ട് രണ്ടും ഇല്ല എന്ന് പറഞ്ഞെന്താവളും? ശരി, അല്ലാത്ത ഒരു അറിവില്ലാത്തതാണെന്ന് പറയുന്നത് എന്താ ദോഷം? ബ്രഹ്മില്ലെന്നില്ല, എന്താണ് ഉണ്ടില്ലേ എന്ന് മുറാമാറി അസത്യ സത്യമുണ്ട് പ്രതീതം അനുഭവം പ്രതീതി ആ അനുഭവം ഇല്ലെന്നാ പറയുന്നത് രണ്ടും ശരിയല്ലെന്ന്. സത്തിനെയും അസത്തിനെയും കുറിച്ചല്ല, സത്തിന്റെ അസത്തിന്റെയും ഇല്ല എന്ന് പറയുന്നത് രണ്ട് അനുഭവവും ശരിയല്ല. നമുക്കിപ്പോ ഉണ്ടാകുന്ന ഈ രണ്ട് അനുഭവം ഉണ്ടില്ല എന്നുള്ള ഈ രണ്ട് അനുഭവം ശരിയല്ല. പിന്നെ എന്താണ്? ബ്രഹ്മം മാത്രമാണ് സത്യം, ബാക്കി അനുഭവങ്ങളൊന്നും ശരിയല്ല. ബ്രഹ്മ സത്യമാണ്, ബാക്കി നമുക്കുണ്ടാകുന്ന ഈ ബന്ധുവാത്മകമായ അനുഭവങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇല്ല, രണ്ടും ഇല്ല, ഒന്നേ ഉള്ളൂ, അത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ അർത്ഥം പറയുന്നുണ്ട്. അങ്ങനെയും പറയാമോ? ചില പദ്യങ്ങൾക്ക് പലതരത്തിൽ അർത്ഥം പറയാം, അങ്ങനെ അർത്ഥവും പറഞ്ഞുകൂടെ? അങ്ങനെ വലിയ വലിയ ഗുരുക്കന്മാർക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ലോകപ്രസിദ്ധരായ ഗുരുക്കന്മാരൊക്കെ അപ്പൊ അങ്ങനെ ഒരർത്ഥം പറഞ്ഞുകൂടെ? എന്താ കുഴപ്പം പറഞ്ഞത്? നിങ്ങളോട് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഗുരുക്കന്മാരൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയും എന്നാ പിന്നെ അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം, കുട്ടി പറഞ്ഞതുപോലെയും പറയാം, സാറ് പറഞ്ഞതുപോലെയും പറയാം. അങ്ങനെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ ഈ പദ്യം? എന്തുകൊണ്ട്? എന്തുകൊണ്ടില്ല? വേറൊരു സാർ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്, പിന്നെ ഇല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റും? പറയുന്നെങ്കിൽ അതിന് വ്യക്തമായ തെളിവ്. അതാണ് പ്രധാനമായ പ്രശ്നം. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസത്തിന് ഇല്ല എന്നുള്ള അർത്ഥമേ പറയാൻ പറ്റും. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇല്ല, അസത്തൊന്നിന്റെ അർത്ഥം എന്ത് പറയേണ്ടി വരും? ഇല്ല. അപ്പൊ ഇല്ല ഇല്ല എന്ന് വരും. എന്ന് പറയുമ്പോ അത് ഈ എന്താണ് പദ്യം എഴുതിയ ആളിന്റെ ഒരു ന്യൂനതയായിട്ട് ഒരു പ്രയോജനമില്ലാതെ ഒരേ അർത്ഥത്തിൽ രണ്ട് ശബ്ദം പ്രയോഗിച്ചു. അതൊരു പദ്യത്തിൽ വരുന്ന ഒരു ദോഷമാണ്. പദ്യം എഴുതാൻ അറിയാത്തവർ ചെയ്യുന്ന ഒരു ദോഷം എന്ന് പറയേണ്ടി വരും. ആവർത്തിക്കാൻ തക്കതായ കാരണമുണ്ടെങ്കിൽ ആവർത്തിക്കാം, അല്ല വെറുതെ ആവർത്തിക്കാൻ പാടില്ല. ഇവിടെ ആകെ നാല് വരിയുള്ള ഒരു കവിതയാണ്, അതിന് ഇല്ല ഇല്ല എന്ന് വീണ്ടും പറയുന്നു. അതാണ് ഒരു പ്രധാനമായ ദോഷം. പിന്നെ അടുത്തു വരുന്ന പദ്യങ്ങളുമായിട്ടൊന്നും യോജിക്കത്തില്ല, ഉദാഹരണമായിട്ട് യോജിക്കത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണമായിട്ട് യോജിക്കത്തില്ല. പിന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല എന്ന് പറയേണ്ടി വരും? എന്താ പറയുന്നു? ഒന്നും അല്ല പറയുന്നു, ഇല്ല എന്ന് മാത്രം പറയണെങ്കിൽ എന്തുകൊണ്ട്? അനുഭവമില്ല എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് കിട്ടുന്നു? രണ്ടും ഇല്ലെന്നാണ്. രണ്ടും എന്നൂടെ പറയുന്നത് എന്തിനെ ആണോ? ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം. രണ്ടിന്റെ അനുഭവം ഇത് അനാദി തമസ്വഭാവം. ഇതെന്ന് പറയുന്ന എന്ത്? സത്വ അസത്വമാണോ പ്രതീതിയാണോ? സത്വ അസത്വം ഒന്നുണ്ടായിക്കൂടാ? അതുകൊണ്ടാണ് ഇതെന്ന് പറയുന്നതുകൊണ്ട് സത്വ അസത്വം നടക്കണം. പ്രതീതി നിങ്ങൾ എന്തിനെടുക്കണം എന്നുവെച്ചാൽ ഒരു പദ്യം കിട്ടുമ്പോൾ സൂക്ഷിച്ച് അതിന്റെ വാക്കുകളും അതിന് പരസ്പര ബന്ധവും കണ്ടുപിടിക്കും. ഇതെന്ന് പറയുന്നതുകൊണ്ട് പ്രതീതി നിങ്ങൾ എടുത്ത് എന്തുകൊണ്ട് സത്ത അസത്വം നടത്തൂടാ? അതിന് ഭാഷയെക്കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം നമുക്ക് വേണം. ഈ ഭാഷയെക്കുറിച്ച് ബോധം ഇല്ലാതെ നമ്മളിങ്ങനെ എന്താണ് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇതിനെ പരത്തി പരത്തി എടുക്കുന്നിടത്താണ് കുഴപ്പം വരുന്നത്. ആശയങ്ങൾ പറയാനാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതൊരു ചിന്തയാണ്, അദ്വൈതം എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. എന്ത് വേണോ ചിന്തിച്ചു കൂട്ടാം, പക്ഷെ ഈ വരികളുമായിട്ട് ബന്ധം വേണം. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോകും, വെളിവില്ലാതെ പോകും. അതുകൊണ്ട് ആ ഭാഷയിൽ കൂടെ ശ്രദ്ധിക്കണം. ഈ വരിയിൽ നിന്ന് ഈ അർത്ഥം കിട്ടുമോന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഈ പറയുന്നതൊക്കെ ശരിയാണ്, എന്താണ് ഈ പ്രതീതിയൊന്നും പരമാർത്ഥമല്ല, ശരിയാണ്, ഉണ്ടെന്നറിഞ്ഞാലും ഇല്ലെന്നറിഞ്ഞാലും അതൊന്നും സത്യമുണ്ട് എന്നൊക്കെ പറയുന്നതിന് ദോഷമൊന്നുമില്ല. അതൊക്കെ അദ്വൈതം തന്നെ. പക്ഷെ അങ്ങനെ ഒരു ആശയം വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ വരികളും അതുമായിട്ട് ഒത്തുവരുന്നുണ്ടോ എന്ന് നോക്കണം. അവിടെയാണ് നമുക്ക് ശ്രദ്ധ, ഏകാഗ്രത, ഭാഷയെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം വേണ്ടത്. മറ്റേതിന് എന്താണ് ചിതറിയ ചിന്തകളെന്ന് പറയും. അദ്വൈതം എന്ന് പറയുന്ന ഈ ആശയം തന്നെ എന്താണ് കുറേ ചിന്തകളാണ്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പെരുപ്പിക്കുകയാണ്. മഴക്കാലത്ത് ഈയല് പെരുകുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിനിങ്ങനെ പെരുക്കി പെരുക്കി പെരുക്കി പെരുക്കി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് എന്ത്? അദ്വൈത ചിന്ത എന്ന് പറയും. ചിന്തിക്കാത്ത ശേഷിയുള്ളവർ, ബുദ്ധിയുള്ളവർ ഇങ്ങനെ ഇതിനിങ്ങനെ വളർത്തി വളർത്തി വലുതാക്കി വലുതാക്കി വലുതാക്കി അത് എത്ര വേണം കൊണ്ടുപോവാം. അത് ഓരോരുത്തരുടെ ബുദ്ധിയും കഴിവുമൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ ഒരു പദ്യം വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ പദ്യത്തോടൊരു നീതി പുലർത്തും. എന്നുവെച്ചാൽ നമ്മുടെ ആശയങ്ങളെല്ലാം അതിനകത്ത് കുത്തിക്കയറ്റുകയല്ല ചെയ്യേണ്ടത്, അതിൽ നിന്ന് ആശയത്തെ കണ്ടെത്തിയിട്ട് അതിനെ പെരുപ്പിക്കുക, ഇയൽ പെരുക്കുന്ന പോലെ അതിനെ പെരുക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ആ പദ്യത്തിൽ നിന്ന് ആദ്യം ആശയം കണ്ടെത്തണം, പിന്നെയാണ് നമ്മുടെ അഭ്യാസങ്ങൾ നടത്തേണ്ടത്. ഇല്ലെങ്കിൽ അത് വെളിവില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. രണ്ടും പ്രതീതം എന്ന് പറഞ്ഞു, ഏത് രണ്ടും? സത്വം അസത്വം. ഉണ്ടില്ലെന്നല്ല, സത്വം അസത്വം. തൊട്ടു മുമ്പിൽ പറഞ്ഞ എന്താണ് അതിനെ രണ്ടെന്ന് പറയുന്നത്? തൊട്ടു മുമ്പ് എന്താ പറഞ്ഞത്? സത്വം അസത്വം പ്രതീതം എന്ന് പറഞ്ഞിട്ട് ഇതി ഇത് എന്ന് പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞ ഒരു സർവനാമ ശബ്ദമാണ്. അതിന്റെ നിയമം അനുസരിച്ച് ഇതെന്ന് പറയുന്നുണ്ട്. തൊട്ട് മുമ്പിൽ എന്ത് പറഞ്ഞു അതിനെയാണ് എടുക്കേണ്ടത്. സാധാരണ നിയമം അതാണ്. പിന്നെ ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിവർത്തിയെടുകൊണ്ട് ദൂരമുള്ളത് ദൂരെ അന്വയിക്കാം. അതൊക്കെ ചില വിഷമഘട്ടങ്ങളിലാണ്. ഇതിലങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പോ തൊട്ടു മുമ്പിൽ അതിനെ കുറിച്ച് പറഞ്ഞു പോയി. പ്രതീതമാകും ഇതെന്ന് പറഞ്ഞ ഇതിന്റെ തൊട്ടു മുമ്പിൽ പറഞ്ഞ എന്തിനെ പ്രതീതം? പ്രതീതി. അപ്പോ ഉണ്ടില്ല എന്ന് ഉറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം ഇത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രതീതി? ഈ അനുഭവം അനാദി തമസ്വഭാവം. അപ്പൊ ഈ അനാദി തമസ്വഭാവം എന്ന് പറയുന്നത് എന്തിനെ? സത്തിനെ അസത്തിനെയാണോ അതോ ഈ രണ്ട് പ്രതീതിയാണോ? പ്രതീതി. പ്രതീതമാകുന്നു എന്ന് പറയുമ്പോ ആ പ്രതീതി അതാണ് ഇതെന്ന് പറയുന്നത്. ഇത് എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രതീതി? കൃത്യമായ പദങ്ങളെ ചേർത്തിട്ട് അർത്ഥം മനസ്സിലാക്കണം. അപ്പൊ ആ പ്രതീതിയാണ് തമസ്. അപ്പൊ രണ്ടനുഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഉണ്ടില്ല എന്നുള്ള അനുഭവം. മുറമാറി എന്നുള്ള അവിടെ കിടക്കട്ടെ, അതിലേക്ക് പോകണ്ട. രണ്ടനുഭവങ്ങൾ, അതിനാണ് പറഞ്ഞത് എന്ത്? ഉണ്ടില്ല എന്ന് മുറമാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം ഇത് അനാദി തമസ്. രണ്ടും തിരഞ്ഞെടുക്കിൽ ഇവിടെ രണ്ടെന്ന് പറയുന്നുണ്ട്, അതിനെ എടുക്കണം. രണ്ടെന്ന് പറഞ്ഞു കൊണ്ട് അതിനെ എടുക്കണം. പ്രതീതി എടുക്കണം. എന്തുകൊണ്ട്? കാരണം അസത്ത് സത്ത് രണ്ടുമെന്ന് നേരത്തെ പറഞ്ഞ ഏതിനെ? അസത്തിനെയും അസത്തിനെയും. അത് കഴിഞ്ഞ് പറഞ്ഞപ്പോ എന്താണ് പ്രതീതി എന്ന് പറഞ്ഞു. ആ പ്രതീതി എത്ര എണ്ണമുണ്ട്? അപ്പൊ വീണ്ടും രണ്ടെന്ന് പറയുമ്പോ എന്തിനായിരിക്കും പറയുന്നത്? പ്രതീതിയാണ്. കാരണം സത്തിനെയും അസത്തിനെയും നേരത്തെ രണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ട് പ്രതീതികളാണ് പിന്നെ വരുന്നത്. എന്നിട്ട് പറയുന്നു രണ്ടും ഈ രണ്ട് പ്രതീതികളും അന്വേഷിക്കുകയാണെങ്കിൽ ഇല്ല, രണ്ട് പ്രതീതിയും ഇല്ല എന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. അപ്പോ അവിടെ വരുമ്പം ഇല്ല എന്ന് പറയുന്നതിന്റെ അസത്തിന്റെ അർത്ഥം ഒന്ന് തന്നെ, രണ്ടും ഇല്ലാത്തതാണ്. രണ്ട് പ്രതീതിയും ഇല്ല, ഇല്ല അന്ന് രണ്ടു ഗുണം ആവർത്തിക്കും. മറിച്ച് ഇങ്ങനെ അർത്ഥം പറയണമെന്നാണ്, രണ്ട് പ്രതീതിയും കുറിച്ചും പരിശോധിച്ചു കഴിഞ്ഞാൽ അസത്ത് ഇല്ല, അസത്ത് ഇല്ല. അവിടെ കൃത്യമായും പറഞ്ഞിരിക്കുന്നു അസത്ത് ഇല്ലാത്തതാണ്. അസത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഉദാഹരണം പറഞ്ഞ എന്താണ്? രജ്ജു കണ്ടത്തിൽ ഇല്ല ഉരകം. ഉരകം ഇല്ലാത്ത എന്തുകൊണ്ട്? പ്രതീതി ഇല്ലാത്തതുകൊണ്ടാണ് ഉരകം ഇല്ല. രജ്ജു കണ്ടത്തിൽ ഇല്ല ഉരകം, അതില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട്? തുമ്പുകൊണ്ട് ചേർത്ത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇല്ല എന്ന് പറയുന്നത്? രണ്ടും തിരഞ്ഞെടുക്കിൽ അസത്തില്ല, രജ്ജു കണ്ടത്തിൽ ഉരകമില്ല എന്ന് പറയുമ്പോ ഉരകം എന്തുകൊണ്ടില്ല? ഉരകം അസത്ത്, ഉരകം എന്ന് പറയുന്നത് അസത്ത്, അതില്ല. പിന്നെ എന്താ ഉള്ളത്? സത്ത്. സത്ത് എന്താണ്? രജ്ജു. ഇനി പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. എന്താണ് അസത്ത്? സത്തും രണ്ടും പ്രതീതമാണ്. ഇവിടെ പറഞ്ഞു അസത്തില്ല, അസത്തില്ലാത്തതാണ്. അപ്പോ പിന്നെ ശേഷിക്കുന്നുണ്ടെന്താണ്? സത്തിന്റെയും അസത്തിന്റെയും പ്രതീതി. ഇവിടെ അസത്തെന്നേ പറഞ്ഞുള്ളൂ. ഇനി പ്രതീതിയെ കുറിച്ച് എന്തെങ്കിലും. അസത്തില്ല, അത് വളരെ സ്പഷ്ടമാണ്. അതിന് ഉദാഹരണം പറഞ്ഞു എന്താണ്? രഞ്ജുഖണ്ഡത്തിൽ സർപ്പമില്ല. പക്ഷെ പ്രതീതിയുടെ കാര്യം വന്നില്ലല്ലോ. അപ്പൊ പ്രതീതിയെ കുറിച്ച് അവിടെയാണ് മുറ മാറി എന്ന് പറയുന്നതിന്റെ ആവശ്യം വരുന്നത്. പ്രതീതിയുടെ ക്രമം തെറ്റിയാണ് വരുന്നത്. മുറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുറ മാറിപ്പോവാന്ന് വെച്ചാൽ ക്രമം മാറി, ക്രമം തെറ്റി. ക്രമം തെറ്റിയത് എന്തിനാണ്? പ്രതീതിയിൽ ക്രമം തെറ്റി. അപ്പൊ ശരിയായ ക്രമം, ക്രമത്തിലുള്ള പ്രതീതി എങ്ങനെയായിരിക്കണം? സത്തിന് ഉണ്ടെന്നും അസത്തിന് ഇല്ലെന്നും ഉള്ളതാണ് ക്രമത്തിലുള്ള പ്രതീതി. ക്രമം തെറ്റിക്കഴിഞ്ഞാൽ എന്തുവരും? സത്തില്ലെന്ന് പ്രതീതി ഉണ്ടാവും, അസത്ത് ഉണ്ടെന്നും പ്രതീതി ഉണ്ടാവും. പ്രതീതി തന്നെ തെറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ക്രമം തെറ്റി ഈ പ്രതീതി. പ്രതീതിയിൽ എന്താണ് അസത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അസത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പറഞ്ഞെന്താണ്? അസത്തിന്റെ പ്രതീതിയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു അസത്തില്ലെന്ന് പറഞ്ഞ എന്തില്ലെന്ന് വരും? അസത്തുമില്ല, അസത്തിന്റെ പ്രതീതിയില്ല. അസത്തിന്റെ പ്രതീതി എങ്ങനെ? അസത്തിന്റെ പ്രതീതി എങ്ങനെയാണ്? പോയോ? അസത്തിന്റെ പ്രതീതി എങ്ങനെയാണ്? ഇവരെ എന്താ കേട്ടുണ്ട്? അസത്തിന്റെ പ്രതീതി എങ്ങനെയാണ്? എന്താണ് ഓ ഉണ്ടെന്നാണ് എന്റെ പ്രതീതി. അസത്തിന്റെ പ്രതീതി എങ്ങനെയാണ്? അസത്ത് ഉണ്ടെന്നാണെന്ന് വെച്ചാൽ അസത്തൊക്കെ അങ്ങ് ഇടുക, പ്രപഞ്ചം ഉണ്ടെന്നാണ്. അസത്ത് പ്രപഞ്ചമാണ്. അസത്തിന്റെ പ്രതീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അസത്ത് ഉണ്ടെന്നാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചം ഉണ്ടെന്നാണ്. അസത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചമില്ല. അപ്പൊ പ്രപഞ്ചം ഉണ്ടെന്നുള്ള പ്രതീതി നിൽക്കുമോ? രജ്ജുവിൽ സർപ്പം ഉണ്ടെന്നുള്ള പ്രതീതി നിൽക്കുമോ? എന്തുകൊണ്ട് നിൽക്കുന്നില്ല? രജ്ജുവിൽ സർപ്പമുണ്ട് എന്നുള്ള ആ പ്രതീതി നിലനിൽക്കുമോ? എന്തുകൊണ്ട്? അസത്തില്ല. സർപ്പം അസത്താണ്. സർപ്പം ഉണ്ട് എന്നുള്ള പ്രതീതി എന്താണ്? അത് നിലനിൽക്കില്ല. എന്തുകൊണ്ട്? സർപ്പം അസത്തായതുകൊണ്ട്. അപ്പൊ സർപ്പം അസത്ത് എന്ന് പറഞ്ഞാൽ സർപ്പവും നിലനിൽക്കില്ല, സർപ്പപ്രതീതിയും നിലനിൽക്കത്തില്ല. അപ്പൊ ഈ രണ്ടനുഭവങ്ങളെയും പരിശോധിക്കുമ്പോ അസത്ത് ഇല്ല എന്ന് മനസ്സിലാകും. സത്തിന്റെയും അസത്തിന്റെയും രണ്ടിന്റെയും പ്രതീതി നമുക്കുണ്ട്, തലതിരിഞ്ഞാണെന്നേ ഉള്ളൂ. ഈ രണ്ട് അനുഭവങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അസത്ത് ഇല്ലാത്തതാണ്. അസത്ത് എന്താണ്? പ്രപഞ്ചം ഇല്ലാത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? അതിനാണ് അസത്തില്ല എന്നറിയുന്നത്. ഇത്രയും വലിയ കാര്യമാണോ ഇത്? ഓ, അപ്പൊ ഈ വ്യാഖ്യാനം എഴുതി ആരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം നിങ്ങളെപ്പോലെ ഒരാളെയും കുറ്റം പറയാൻ പറ്റില്ല. ആ എന്ന് പറയണം. അസത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അസത്തിന്റെ പ്രതീതി ഇല്ല. അസത്തിന്റെ പ്രതീതി ഇവിടെ എങ്ങനെയാണ്? ഓ, ഉണ്ടെന്നുള്ള പ്രതീതിയാണ്. അസത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്തിന്റെ പ്രതീതി ഇല്ല. അസത്തിന്റെ പ്രതീതി എങ്ങനെയാണ്? അസത്തുണ്ട്, ആ പ്രതീതി ഇല്ല. പിന്നെ ഉള്ളത് എന്തിനെ കുറിച്ച്? ഉള്ളതെന്നുള്ളത് പിന്നെ എന്താണ് ഉള്ളത്? സത്ത്. അതാണ് ഈ രജ്ജു കണ്ടത്തിൽ ഇല്ല ഒരകം. പിന്നെ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? കയറുണ്ട്, ബ്രഹ്മമുണ്ട്, ആ മാറിപ്പോയ ക്രമമുണ്ടല്ലോ, അത് പോയിട്ട് യഥാർത്ഥമായ അനുഭവം ഉണ്ടാവും. ഇതാണ് ഇതിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ഗുരു പറയുന്ന ഒരു പുതിയ കാര്യം കണ്ടുപിടുത്തവും തർക്കവും ഒന്നുമില്ല. ഇത് പഴയകാലം മുതലേ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ഗുരു കണ്ടുപിടിച്ച ഒരു സാധനമല്ല ഇവിടെ പറയുന്ന കാര്യം. ഗുരു അത് പലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അത് ശരി. പക്ഷെ ഈ പറയുന്നതൊക്കെ എന്താണ്? പല കാലങ്ങളായി ഓരോരുത്തർ പറഞ്ഞു വരുന്ന കാര്യമാണ്. പുതുമയുള്ള ഒരു കാര്യമില്ല. അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയ വ്യാഖ്യാനമായിട്ട് ഇറങ്ങുന്നത്. പലരും ധരിച്ചിരിക്കുന്ന എന്താണ് ഇത്? ഇങ്ങനെ ഗുരു ഉറങ്ങണീറ്റ് വന്നപ്പോൾ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ തോന്നി, കുറിച്ചിട്ട് അങ്ങനെയല്ല. ഇതൊരു ശാസ്ത്രമാണ് അദ്വൈതമെന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേര് കൈവച്ചിട്ടുള്ള ഒരു മേഖലയാണ്, നൂറുകണക്കിന് ആൾക്കാർ. അതിനെ ഉൾക്കൊണ്ട് അതിന്റെ സാരമാണ് ഗുരുവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്കങ്ങനെ എന്താണ് വെറുതെ ഭാവനയിലൂടെ കൽപ്പനയിലൂടെ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ട ആൾക്കാരുടെ മനസ്സ് വിചാരിക്കുന്നതൊക്കെ എണീറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സന്തോഷമാണ്. നമ്മുടെ മനസ്സ് വിചാരിക്കുന്നതൊക്കെ എണീറ്റി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷം. അതല്ല വേണ്ട, ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത് കണ്ടെത്തണം. ഇതൊരു പുതിയ കാര്യമായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കരുത്. ഇത് കുറച്ച് പഴക്കമുള്ളത് തന്നെയാണ്. അത് അംഗീകരിക്കുന്നതുകൊണ്ട് ഗുരുവിന്റെ മഹത്വത്തിന് ഒരു കുറവും വരത്തില്ല. പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നു. ഗുരു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? പൊതുപുത്തനാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തുവരും? ഗുരുവിന്റെ മഹത്വത്തിന് എന്തോ കുറവ് വരും എന്ന് ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ പറയും അത് ഗുരുവിനെ മനഃപൂർവ്വം എഴുതി പറയാൻ വേണ്ടി പറയുന്നതാണ്, അങ്ങനെയൊന്നും അല്ല എന്നും പറയും. അതുകൊണ്ട് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ശരിയായ ധാരണ കിട്ടാത്തതുകൊണ്ട് മാത്രം. രണ്ടു അസത്ത് ഇല്ല അസത്തം എന്നല്ല പറയുന്നത്, അസത്ത് ഇല്ല എന്നാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇവിടെ പറയുന്നത്. ഇനി വരുന്ന പദ്യങ്ങളും ഇതുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. അവിടെയൊക്കെ ഇതേ ആശയം തന്നെയാണ് പറയുന്നത്, അടുത്തതിനും അതിന്റെ അടുത്തതിനും അല്ല. അപ്പൊ അസത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഇല്ല, സത്യത്തിലില്ല ഉലകം. അടുത്ത് പറയും ഉലകമേ ഇല്ലാത്തതാണ്, ഒരു സംശയമില്ലാതെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉലകം ഉണ്ട് എന്നുള്ള നമ്മുടെ പ്രതീതിയും എന്താണ്? അസത്താണ്. അതായത് സർപ്പം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? സർപ്പം ഉണ്ടെന്നുള്ള പ്രതീതിയും ഇല്ല. അത് വളരെ സ്പഷ്ടമല്ല. ഉദാഹരണത്തിൽ നിന്ന് അത് വ്യക്തമായി മനസ്സിലാക്കും. സർപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർപ്പം ഉണ്ടെന്ന് ആരെങ്കിലും അറിയാറുണ്ടെന്ന് വെച്ചാൽ അതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്പമുണ്ടെന്നറിയും, കൃത്യമായി അത് മനസ്സിലാക്കും. പക്ഷെ ബ്രഹ്മം മാറുന്ന ഒരാളിനെ സംബന്ധിച്ച് എന്താണ്? സർപ്പപ്രതീതിയില്ല, സർപ്പം ഉണ്ടെന്നുള്ള അനുഭവം ഇല്ല. സർപ്പത്തെ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ മുറമാറിയൊരു അനുഭവമാണ്. എങ്ങനെ? ഇല്ലാത്തതായ സർപ്പത്തെ ഉണ്ടെന്നറിയുന്നു, ഉള്ള കയറിനെ ഇല്ലാന്ന് പറയും. ഈ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കയറില്ല എന്നറിയും. നിങ്ങൾക്ക് ഭ്രമം ഉണ്ടായി പെട്ടെന്ന്, സർപ്പം ഉണ്ടെന്നറിയും. ആ സമയം കയറില്ല എന്നറിയും. എന്തുകൊണ്ട്? എനിക്കിപ്പോ സർപ്പഭ്രമം ഉണ്ടായി, സർപ്പമില്ല എന്നറിഞ്ഞു. ശരി, പിന്നീട് ആ സമയത്ത് എനിക്ക് ആ ഭ്രമം ഉണ്ടായിരിക്കുന്ന സമയത്ത് കയറില്ല എന്നറിയാൻ പറ്റൂ? പറ്റൂ? ഭ്രമമുള്ളപ്പോ കയറിനെ അറിയും. കയറിനെ അറിയുമില്ല എന്നല്ല എന്റെ ചോദ്യം. നമുക്ക് സർപ്പത്തിന്റെ ഭ്രമം ഉണ്ടാകുന്ന സമയത്ത്, ആ സമയം സെക്കൻഡാണെങ്കിൽ സെക്കൻഡ്, കയറില്ല എന്നറിയോ എന്നാ ഞാൻ ചോദിക്കുന്നു. അറിയോ? ഇപ്പൊ രണ്ടറിവുണ്ടാക്കോ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു സമയം സർപ്പം എന്നുള്ള അറിവേ ഉള്ളൂ. കയറെന്നുള്ള ഒരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ സർപ്പം കാണത്തില്ല. മനസ്സിലായോ? കയറുന്നത് നമുക്കൊരു ബോധം വന്നാൽ പിന്നെ സർപ്പം അവിടെ കാണത്തില്ല. അപ്പോ ബ്രഹ്മം ഉണ്ടായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് സർപ്പത്തിന്റെ ബോധമേ ഉള്ളൂ. സാധാരണ രീതി പറഞ്ഞു കയറിന്റെ ബോധമില്ല. പക്ഷെ ബ്രഹ്മം ഉണ്ടായിരിക്കുന്ന ഒരാളോട് മറ്റൊരാൾ പറയുകയാണ്, ഞാൻ മുമ്പ് പറഞ്ഞാണ്, അത് സർപ്പമല്ല വെറും കയറാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോ അയാൾക്ക് ഭ്രമം മാറിയില്ലെങ്കിൽ അവിടെ ചെന്നിരുന്നു, അയാൾക്ക് ഭ്രമം മാറിയില്ലെങ്കിൽ അയാളെന്ന് പറയും? അത് കയറല്ല സർപ്പമാണെന്ന് തന്നെ പറയും. കയറവിടെ ഇല്ല, അത് സർപ്പം തന്നെ, ഞാൻ കാണുന്നതല്ലേ എന്ന് പറയും. നമ്മുടെ ബ്രഹ്മസ്ഥലത്ത് എല്ലായിടത്തും നമ്മൾ അത് തന്നെ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ബ്രഹ്മമാണ്. അപ്പൊ നിങ്ങൾ പറയും ഞാൻ എന്താന്ന് ബ്രഹ്മം, ഞാനൊരു മനുഷ്യനാണെന്ന് പറയത്തില്ലേ, പറയത്തില്ലേ ഞാൻ ബ്രഹ്മമൊന്നും അല്ല, ബ്രഹ്മമല്ലാന്ന്, ഞാൻ ബ്രഹ്മമല്ലാന്ന് മാത്രമല്ല വേണമെങ്കിൽ നിങ്ങൾ പറയും ബ്രഹ്മമെന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. നിങ്ങളൊരു നിരീശ്വരവാദിയോടോ യുക്തിവാദിയോടോ ഇതിലൊന്നും അംഗീകരിക്കാത്ത ഒരാളിനോട് പറയുകയാണ് നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ എന്ത് ഉത്തരം പറയും? ഞാൻ ബ്രഹ്മമല്ല, ബ്രഹ്മമെന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല എന്ന് പറയും. ബ്രഹ്മസ്ഥലത്ത് ഇത് തന്നെ വരും. അപ്പോ ബ്രഹ്മമില്ല എന്ന് പറയേണ്ടി വരുന്ന എപ്പോഴാണ്? ബ്രഹ്മത്തിൽ പെട്ടിരിക്കുമ്പോ അതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കേണ്ടി വരുമ്പം ബ്രഹ്മം മാറിയില്ലെങ്കിൽ അയാൾ പറയും എന്താണ്? സത്യത്തെ നിഷേധിക്കും. അപ്പോഴാണ് സത്യത്തെ നിഷേധിക്കുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു ആശയത്തെ കുറിച്ച് പറയുന്നു, എന്തെങ്കിലും ഒരു ആശയത്തെ കുറിച്ച് പറയുന്നു, ആ ആശയം ശരിയാണെന്നും എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അത് ശരിയാണെന്നൊരു ബോധ്യമേ ഇല്ല. അപ്പൊ എന്റെ ബോധ്യം ഞാൻ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ സത്യമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ നിഷേധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് ബോധ്യം വരാത്ത കാര്യം സത്യമാണെന്ന് ഞാൻ എത്ര ആവർത്തിച്ചാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോ താഴെ നിന്ന് മേലോട്ട് കയറിയാണ്, നിങ്ങളതിന് മുമ്പ് എവിടെ വന്നു? ഞാൻ വന്നപ്പോ അവിടെ ഒരു ആന നിൽക്കുന്നു, ഞാൻ ഇവിടെ ഒന്ന് പറയുന്നത് ആ താഴെ ഒരു ആന നിൽക്കുന്നു. നിങ്ങൾ പറയുന്ന അവിടെ ആനയില്ല, എന്തുകൊണ്ട്? നിങ്ങളും അത് വഴിയാ കയറി വന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആനയുണ്ട്, ഞാൻ അത് വഴിയാ കയറി വന്നാ പിന്നെ ഞാൻ കാണണ്ടേ? ഞാൻ പറയുന്ന എന്റെ ബോധ്യമാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴാണ് ആന അവിടെ വന്നത്. നിങ്ങളിങ്ങോട്ട് തിരിഞ്ഞതും ആന അവിടെ വരികയും ചെയ്തു. അപ്പൊ എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് തിരിഞ്ഞുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞാനും ഒരു സൈഡിലാണ് നിങ്ങൾ നിന്ന് നിങ്ങൾ അങ്ങോട്ട് നോക്കിയില്ല. ഒരു ആന ഞാൻ കാണാതിരിക്കൂ, ആന അവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. എനിക്കെന്ത് പറയാം? ആന ഉണ്ടെന്നും പറയാം. അപ്പൊ ഞാൻ എത്ര വാദിച്ചാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആന ഇല്ല, ഞാൻ കണ്ടില്ല, ഞാൻ അവിടെയൊക്കെ നോക്കിയതാണ്. നമുക്ക് സാധാരണ അനുഭവത്തിലുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സാധനം വെച്ച് മറന്നുപോയി, ഇവിടെ വെച്ച സാധനം ഇവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു, അവിടെയൊക്കെ ബളമുണ്ടെങ്കിൽ വേറെ ആളുകൾ ഇതാ മേശപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് നമ്മളീ തന്നെ നമ്മൾ ഞാൻ അവിടെ നോക്കിയാണല്ലോ, അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇല്ലായിരുന്നാണോ എടുത്തത്? മേശപ്പെടുത്തി ഞാൻ നോക്കിയാണ്, അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്താ എന്റെ അടുത്ത് അവിടെ ഇല്ലായിരുന്നെന്നാണോ? ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ കണ്ണിപ്പെട്ടില്ല. അങ്ങനെ വരാം. അപ്പൊ സത്യം എന്ന് പറയുന്നത് ചിലപ്പോ ഉണ്ടായിരിക്കാം, നമുക്കത് ബോധ്യപ്പെടണമെന്നില്ല. സത്യം ഉണ്ടായാൽ അതൊക്കെ ബോധ്യപ്പെടണമെന്ന് നിയമമാണ്. അതുപോലെ ബ്രഹ്മസ്ഥലത്ത് എന്താണ്, കയറവിടെ ഉണ്ട്, പക്ഷെ അയാൾ കാണുന്ന സർപ്പമാണ്, ചെറിയ ഇരുട്ടാണ്. അയാൾ വിളിച്ചു വിടുക, അവിടെ ഒരു സർപ്പമുണ്ടെന്ന്. അപ്പൊ ഞാൻ നേരത്തെ അവിടെ ഒരു കയറ് കിടന്ന് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ എന്താണ്, അവിടെ പാമ്പൊന്നുമില്ല, അത് കയറാണ്. അപ്പൊ പറയുന്നത് അങ്ങനെ ഞാൻ എന്താ കാണുകയാണ്, അത് അനങ്ങുന്നുണ്ട് സർപ്പം തന്നെ എന്ന് പറയും. അപ്പോ ഉള്ളതായ സർപ്പത്തെ നമുക്ക് നിഷേധിക്കാം. അതുപോലെ സത്യമായ ബ്രഹ്മത്തെ ഒരാൾക്ക് എന്ത് ചെയ്യാം? നിഷേധിക്കാം. അങ്ങനെ സംഭവിക്കാം. അങ്ങനെ നിഷേധിക്കുന്നതുകൊണ്ടാണ് ഉണ്ടില്ല എന്ന് അനുഭവം മാറി മാറി വരുന്നത്. ഉള്ളതായ ബ്രഹ്മത്തെ ഇല്ല എന്നും ഇല്ലാത്തതായ പ്രപഞ്ചത്തെ ഉണ്ടെന്നും അറിയുന്നു. അപ്പൊ ഇത് രണ്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അസത്തില്ലെന്നും സത്തുണ്ടെന്നും മനസ്സിലാക്കും. അതാണ് ഇവിടെ പറയുന്നത്. മുറതെറ്റി അനുഭവം എന്ന് പറഞ്ഞാൽ ഭ്രമത്തെയാണ് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കും. മുറതെറ്റി അനുഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഭ്രമം. അതിനാണ് ഈ മുറ മാറി എന്ന് പറയുന്നത് ഒരു ഭ്രമത്തെയാണ് പറയുന്നതെന്നുള്ളത് ഈ വ്യാഖ്യാനിച്ചവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാട് കയറിപ്പോയത്. പലരും. ബ്രഹ്മമാണ് എങ്ങനെയാണോ ഉള്ളതായ ബ്രഹ്മം, അതില്ലെന്നറിയുന്നത് ബ്രഹ്മമാണ്. ഇല്ലാത്തതായ പ്രപഞ്ചം, അതുണ്ടെന്നറിയുന്നതും ബ്രഹ്മമാണ്. രണ്ടും ബ്രഹ്മമാണ്, ഒന്ന് മാത്രമല്ല. ഇല്ലാത്തതായ സർപ്പം ഉണ്ടെന്നറിയുന്നത് ബ്രഹ്മമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ടല്ലോ കയറില്ല. അപ്പൊ ഉള്ളതായ കയറിനെ അയാൾ എങ്ങനെ അറിയുന്നു? ഇല്ല, അതും ബ്രഹ്മമാണ്. ഈ വേദാന്തം അല്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ, വിചാരം ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടനുഭവമുണ്ട്. ഇല്ലാത്തതായ പ്രപഞ്ചത്തെ നമ്മൾ എന്ത് പറയുന്നു? ഉണ്ടെന്ന്. നമ്മൾ ചിന്തിച്ചപ്പോഴാണ്, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും വിചാരം ചെയ്യുമ്പോഴൊക്കെയാണ് ബ്രഹ്മം അവിടെ കടന്നു വരുന്നത്. ബ്രഹ്മം കടന്നു വന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രഹ്മം ഇല്ല എന്ന് പറയുന്നു, അതും ബ്രഹ്മമാണ്. സത്യം ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ഇത് രണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ രണ്ട് അനുഭവങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ അസത്തില്ല എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ എന്താണോ, എന്താണ് പ്രപഞ്ചം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഗുണം എന്താണ്? പ്രപഞ്ചം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഗുണം എന്താണ്? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? പ്രപഞ്ചം ഉണ്ട് എന്ന് പറയുന്നത് ഭ്രമമാണ്. പ്രപഞ്ചം ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഭ്രമം മാറുന്നു, അതാണ് എന്റെ ഗുണം. അപ്പം മനസ്സിലാകും അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പത് ഒന്നേ ഒന്നേ ഒന്ന് മാത്രമാണ് സത്യം. ഏത്? ബ്രഹ്മം ഉണ്ട്, ബ്രഹ്മം മാത്രമാണ് സത്യം. അപ്പൊ ഇത് ഇവിടെ കൃത്യമായി മനസ്സിലാക്കിയാലേ അടുത്ത് വരുന്ന രണ്ട് പദ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കത്തുള്ളൂ. അത് വേദാന്ത പ്രക്രിയ അനുസരിച്ച് തന്നെ മനസ്സിലാക്കും. ഈ സാറിനെ വ്യാഖ്യാനിക്കുന്നവരെല്ലാം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിലവിലുള്ള ഒരു വ്യാഖ്യാനം എടുത്ത് വായിച്ചു. നിങ്ങളൊക്കെ സാറിന് അതാണോ ചെയ്യുന്നത്? പ്രസംഗിക്കാൻ പോകുമ്പോൾ നിലവിലുള്ള ഒരു വ്യാഖ്യാനം എടുത്ത് വായിച്ചു. അപ്പോൾ അത് എഴുതിയിരിക്കുന്ന കുറേയൊക്കെ മനസ്സിലാവും, കുറേയൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ വിചാരിക്കും തന്റേതായ ഒരു വ്യക്തിമുദ്ര രീതി പതിപ്പിക്കണം, അതുകൊണ്ട് അതിലൊരു അല്പം മാറ്റം വരുത്തും. എന്നുവെച്ചാൽ വ്യാഖ്യാനം ആരുടെ ആവണം? എന്റേതാവണം. ഇല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ട് ഇന്ന വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാനം അതുപോലെ കോപ്പി അടിച്ചു വെച്ചിരിക്കണം എന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുറച്ച് എന്തെങ്കിലും അത് ഈ കോപ്പി അടിക്കാറെല്ലാം ചെയ്യുന്നതാണ്. ഈച്ചയടിച്ചാൻ കോപ്പി എന്ന് പറയുന്ന ഒരു കോപ്പിയുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും. ജഗതി സിനിമ സംവിധാനം ചെയ്യുന്നു, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും. ആ കഥയെടുത്ത് ഇവിടെ ഇടും, ഈ കഥയെടുത്ത് അവിടെ ഇടും. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യും? ഒരു പുതിയ കഥയുണ്ടാക്കും. പലരും കഥ എഴുതുന്നു അങ്ങനെയാണ്. അതാണ് ഈ വ്യാഖ്യാനം. അതുകൊണ്ടാണ് ഇത് വരുന്നത്. അല്ലാതെ അതെടുത്ത് വെച്ച് ചിന്തിച്ചിട്ട് ആ വ്യാഖ്യാനത്തിൽ എന്തെങ്കിലും പെശക് വന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടല്ല. അതുകൊണ്ട് ഈ പദ്യത്തിൽ തന്നെ ഈ മുറ മാറുക എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് വ്യാഖ്യാതാക്കൾക്ക് പലർക്കും പിടികിട്ടിയിട്ടില്ല. കൃത്യമായി മനസ്സിലാക്കില്ല. വിമലാനന്ദ സ്വാമിക്ക് പിടികിട്ടില്ല എന്ന് എനിക്ക് പറയാൻ ധൈര്യമായിട്ടും പറയാം. എന്തുകൊണ്ട്? എന്റെ ഗുരു അല്ലേ, ഇപ്പൊ പറയാനുണ്ടോ? അവകാശമുണ്ടെന്ന് പറയാൻ അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നു. ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയതും അബദ്ധമാണെന്ന് പറയാം. എന്തുകൊണ്ട്? എന്റെ ഗുരുവാണ്. പിന്നെ വേറെ ചിലർ എഴുതിയവര് അബദ്ധമാണ്, അത് പറയുന്നില്ല. അവരുടെ പേര് പറയാം, കാരണം അവരാരും എന്റെ ഗുരുക്കന്മാരല്ല, അവർക്ക് ലോക ഗുരുക്കന്മാരാണ്. കൃത്യതയില്ലാതെ വ്യാഖ്യാനിച്ചു. പക്ഷെ എല്ലാ പദ്യങ്ങളും അങ്ങനെയല്ല. ചില പദ്യങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കും, പലതരത്തിൽ അന്വയിച്ച് അർത്ഥം പറയാൻ പറ്റും. ഇപ്പൊ ഒരാളുടെ വ്യാഖ്യാനം ശരി, വേറെ ആളുടെ വ്യാഖ്യാനം തെറ്റെന്ന് നോക്കി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പദ്യങ്ങളും ഉണ്ട് ഒരുപാട്. ഉദാഹരണം ഇപ്പൊ ഇത് തന്നെ വൃത്യസ്തമാം അറിവിൽ സമാധിപരമായും വ്യാഖ്യാനിക്കുക അല്ലാതെയും വ്യാഖ്യാനിക്കുക, രണ്ട് രീതി വ്യാഖ്യാനിച്ചാലും ശരിയാണ്, അല്ലെന്ന് പറയാൻ പറ്റും. എന്നാലും സമാധിപരമായി വ്യാഖ്യാനിക്കുന്നതിന് കുറച്ചുകൂടെ ഒരു ബലമുണ്ട്. കാരണം വൃത്തി എന്ന് പറയുന്ന ശബ്ദം ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് സമാധിയുടെ വൃത്തിയാകാം അല്ലെങ്കിൽ ജ്ഞാനമാകാം, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. പക്ഷെ ഇവിടെ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ഒരു വ്യാഖ്യാനമേ ഉള്ളൂ. അത് അടുത്തു വരുന്ന ആ പദ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് പിന്നെ തുടർന്ന് ആ പദ്യങ്ങളുടെ ആവശ്യമില്ല, എന്നാലും അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. അല്ലെങ്കിൽ ഇവിടുത്തെ ഉദാഹരണത്തിൽ തന്നെ അത് വ്യക്തമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശരി, അതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിച്ചവരെ ഇനി വരുന്ന എല്ലാവരും വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാനോ വാശി പിടിക്കാനോ പറ്റത്തില്ല. എന്തുകൊണ്ട്? അങ്ങനെ അത് ബുദ്ധി എന്ന് പറയുന്നത് എപ്പോഴും പക്ഷപാതിത്വമുള്ളതാണ്. ബുദ്ധിക്ക് അങ്ങനെ ഒരു ബുദ്ധിക്കൊരു പക്ഷപാതിത്വം എപ്പോഴും ഉണ്ടാവും. വിധേയത്വം. അപ്പൊ എന്റെ ഗുരു വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ എനിക്കത് ശരിയാണെന്നോ അതിനെ സമർത്ഥിക്കാനോ ഉള്ള ഒരു പ്രവണത എന്റെ ഉള്ളിലുണ്ടാവും സാധാരണ. ഇനി എന്നോട് വിരോധമുള്ളവർ, എന്റെ ശത്രുക്കൾ ഒരുപാട് പേരുണ്ട് നാട്ടിൽ, എന്നെ അറിയാത്തവരും അറിയുന്നവരുമായിട്ട്. അവരെല്ലാം എന്ത് ചെയ്യും, എന്നെ എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കാണുന്നത്. അപ്പൊ അവര് ചിന്തിക്കുന്ന ഏത് രീതിയിലായിരിക്കും, ഇതെങ്ങനെ തെറ്റെന്ന് പറയാൻ പറ്റും? പ്രത്യേകിച്ച് ശിവഗിരിയിലെ സ്വാമി ഇത് തെറ്റെന്നിങ്ങനെ പറയാൻ പറ്റുമെന്ന് പറയുന്ന അവർ ഗവേഷണം നടത്തി, അവർ കഷ്ടപ്പെട്ട് അവരും കണ്ടുപിടിക്കും. അങ്ങനെയും വരും. കാരണം അത് ഇത് തെറ്റോ വ്യാഖ്യാനം തെറ്റോ ശരിയെന്നുള്ളതല്ല, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴും നമ്മളെ സ്വാധീനിക്കും. പിന്നെ ചെല്ലു പറയുന്ന എന്താണ്, ഞങ്ങളുടെ പരമ്പര ഇതാണ്, ഞങ്ങളുടെ പരമ്പരയിലെ വ്യാഖ്യാനം ഞങ്ങൾ സ്വീകരിക്കട്ടോ, അതിനാണ് അന്ധപരമ്പര എന്ന് പറയുന്നത്. ഈ വ്യാഖ്യാനങ്ങളൊന്നും അങ്ങനെ ഒരു പരമ്പര ഗിരമ്പര ഒന്നുമില്ല, അതൊക്കെ അന്ധപരമ്പര. ഈ പരമ്പര എന്ന് പറയുന്നത് എന്താണോ, എന്റെ ഗുരു പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് തെങ്ങിലാണ് ചക്ക പിടിക്കുന്നത്, അങ്ങനെ തെങ്ങിൽ ചക്ക പിടിക്കുമെന്ന് എന്റെ ഗുരു പറഞ്ഞുകൊണ്ട് ഞാനും എന്ത് എന്ന് പറയും, തെങ്ങിലാണ് ചക്ക പിടിക്കുന്നതെന്ന് പറയും, തേങ്ങയല്ല ചക്ക. എന്തുകൊണ്ട്? ഞങ്ങളുടെ പരമ്പര. അങ്ങനെ ഈ തെങ്ങിൽ ചക്ക പിടിപ്പിക്കുന്ന പരമ്പരകളുമുണ്ട്. ആ പരമ്പരയിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. പരമ്പര എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാധ്യത. ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു ക്ലാസ് വള്ളിക്കാവ്യം എടുത്തിട്ടുണ്ട്, പരമ്പര അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേർത്തിട്ട്. കുറെ മുമ്പ് എനിക്ക് ഓർമ്മയില്ല ക്ലാസ്. ഒരു മനുഷ്യന്റെ കുറേയധികം മിഥ്യാധാരണകൾ, അപ്പൊ അതനുസരിച്ചേ പറയത്തുള്ളൂ വായിച്ചു പഠിക്കുക എന്ന് വെച്ചാ. ഇപ്പൊ ഞാൻ വ്യാഖ്യാനിച്ച് അതുകൊണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ വ്യാഖ്യാനിക്കണമെന്ന് ഞാൻ നിർബന്ധം പഠിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, ശരിയെന്ന് ഏതാണോ ബോധ്യപ്പെടുന്നത് അത് വ്യാഖ്യാനിക്കുന്നത്. അത് ബോധ്യപ്പെടുമ്പോ അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ പരിഗണിക്കാനേ പാടില്ല. എന്നോട് ഇഷ്ടമുണ്ട് അതുകൊണ്ട് ശരി, എന്നോട് ഇഷ്ടമുണ്ട്. വിശാലാനന്ദ സ്വാമി പറയും, സ്വാമിക്ക് എന്നോട് ഇഷ്ടമുണ്ട്, എനിക്ക് സ്വാമിയോടും ഇഷ്ടമുണ്ട്, അതുകൊണ്ട് സ്വാമിയുടെ വ്യാഖ്യാനം ശരി. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാ പോയി. മനസ്സെന്ത് വേണം? പിന്നെ ഒരാളുടെ വ്യാഖ്യാനം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയെ അധിക്ഷേപിക്കുന്നതുമല്ല, അങ്ങനെ ധരിക്കരുത്. ഇപ്പൊ ഗണവീതത്തിൽ പറയൂ, ഗുരുക്കന്മാര് അവരുടെ വ്യാഖ്യാനം ശരിയല്ലെന്ന് പറഞ്ഞപ്പോ ഗുരുക്കന്മാരെ അധിക്ഷേപിക്കേണ്ടി ഒരിക്കലും. വ്യക്തി അധിക്ഷേപം അഡ്ഹോമിനം എന്ന് പറയും, അഡ്ഹോമിനം വ്യക്തി അധിക്ഷേപം അല്ലാതെ അത് വേറെയാണ്. ആശയം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വ്യക്തി അധിക്ഷേപമാകത്തില്ല. ആര് പറയുന്ന ആശയം നമുക്ക് ബോധ്യപ്പെട്ടിട്ട് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നതിനുള്ള എന്തുണ്ട്? സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മൾ ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിരിക്കുന്നതാണ് എന്ത്? സ്വാതന്ത്ര്യം. അത് ദുരുപയോഗം ചെയ്യരുതെന്നേ ഉള്ളൂ, ചെറിയ രീതി ഉപയോഗിക്കുക. അപ്പോൾ ശരിയും തെറ്റുമൊക്കെ പറയാം. അതുകൊണ്ട് ഒരിക്കലും അത് വ്യക്തി അധിക്ഷേപം അല്ല. അതൊക്കെ മനുഷ്യന്റെ വളരെ സങ്കുചിതമായ ചിന്തകളാണ്. അതുകൊണ്ട് ഇത്തരം പദ്യങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശക് വരും. നമ്മൾ ബാധ്യതകൾ ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ല. ഒന്നും ബാധ്യതയായി സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊന്നാണെന്ത്? ഒന്നും ബാധ്യതയായി ഏറ്റെടുക്കരുത്. സന്യാസം, ആശ്രമ ജീവിതം ബാധ്യതയാകരുത്. ഇങ്ങനെ ജീവിക്കേണ്ട ഒരു ബാധ്യത വന്നുകൊണ്ട് ജീവിക്കുന്നു എന്നോ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ബാധ്യത ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ആ ജീവിതത്തിനൊരു നമുക്കൊരു സുഖം കിട്ടത്തില്ല. അങ്ങനെ ജീവിക്കേണ്ടി വന്നു പോയി എന്നുള്ള ഒരു ഗതികേടാണെന്ന് മനസ്സിൽ കിടക്കും. അപ്പൊ അങ്ങനെ വന്നാ ബാധ്യതയാണെന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ഇതൊക്കെ അഴിച്ചു വെച്ചിട്ട് ചെറിയ പണിയായാലും ശരി, വേറെ എന്തെങ്കിലും പണിക്ക് പോകണം. അങ്ങനെ അങ്ങനെയാണ് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബാധ്യതയല്ല. വേറെ എല്ലാ പണികളെക്കാളും നല്ല പണിയാണ് ഇതെന്ന് തോന്നണമെങ്കിൽ പിന്നെ അത് ബാധ്യതയല്ല, അവിടെ ബാധ്യതയില്ല. പിന്നെ രണ്ടാമതൊന്നും പാടില്ലാത്ത എന്താണ്? മുൻവിധി. മുൻവിധികളും പാടില്ല. ഇങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പാടില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ച് എല്ലാം എന്താണ്? കണ്ടും അറിഞ്ഞും അനുഭവിച്ചുമൊക്കെ മനസ്സിലാക്കുക. നമ്മള് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓരോരോ മുൻവിധികൾ നമ്മുടെ ഉള്ളിൽ വരും. കുറച്ച് കഴിയുമ്പോൾ അത് മാറും. വ്യക്തികളെ സംബന്ധിച്ച്, പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ സംബന്ധിച്ച്, പ്രവൃത്തികളെ സംബന്ധിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച്, ലോകത്തെ സംബന്ധിച്ച്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്ത് വരും? സ്വാഭാവികമാണ്, മനുഷ്യന് മുൻവിധികളുണ്ടാകും. ഇങ്ങനെ ഇപ്പൊ വയനാട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമുക്ക് തോന്നി ശിവേരി പോയ ആടി പൊളി ജീവിതമായിരിക്കും. മുൻവിധി അങ്ങനെ പ്രതീക്ഷിച്ച് ഒരിക്കലും ജീവിതം വരും. അവിടെ ചെന്ന് പല കാര്യങ്ങളും സാധിക്കാൻ പറ്റും. അങ്ങനെ ഒരു മുൻവിധി പാടില്ല. കാരണം ചിലപ്പോൾ ഇവിടെ വന്നാണെങ്കിൽ അടിച്ച് നാറ്റി എടുത്ത് പുറത്ത് കളയും. ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താണെന്ന് പ്രതീക്ഷിക്കുക. അപ്പൊ മുൻവിധി പാടില്ല. പിന്നെ എന്താണ്? വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും. ആ ഒരു ആ വിധി വേണം. മുൻവിധിയല്ല, എന്തായാലും മുമ്പോട്ട് പോകാം, നമുക്ക് കാണുന്നിടത്ത് വെച്ച് നോക്കാം, അങ്ങനെ പോകാൻ പറ്റും. അപ്പൊ അവിടെ മുൻവിധിയില്ല. എന്തു വന്നാലും നേരിടാനും സ്വീകരിക്കാനും തയ്യാറാണെന്നുള്ള രീതിയിൽ പോയാൽ അവിടെ മുൻവിധിയില്ല. അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും പാടില്ല. വ്യാഖ്യാനങ്ങളിലും അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു വരും. ഇങ്ങനെ ആയിരിക്കണമെന്നൊരു വ്യാഖ്യാനത്തെ സംബന്ധിച്ച് മുൻവിധി പാടില്ല. പിന്നെ എന്ത് പാടില്ല? പോയി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ബാധ്യതകൾ പാടില്ല. പിന്നെ പിന്നെയും പാടില്ലാത്ത പലതും ഉണ്ട്. എന്താണ്? പക്ഷപാതം പാടില്ല, പക്ഷഭേദം പാടില്ല. എന്നാലേ നമുക്ക് ഏത് കാര്യത്തിലും അതിന്റെ ശരികൾ കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ പ്രവൃത്തികളിലായാലും നമ്മുടെ ചിന്തകളിലായാലും നമുക്ക് ചുറ്റുപാടിലും ആയാലും ശരി, നമുക്ക് അതിന് ശരികൾ കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചില നിലപാടുകളിൽ നിന്നാലേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഗോസിപ്പുകളിൽപ്പെട്ടു പോവും, ഗ്രൂപ്പുകളിൽപ്പെട്ടു പോവും, അങ്ങനെ പല പ്രശ്നങ്ങളും. എവിടെയായാലും ശരി, നിങ്ങൾ വിചാരിക്കും ജുവേരി മാത്രമാണെന്ന്, അങ്ങനെയല്ല. നിങ്ങൾ ഏതൊരു ആഫീസിൽ നിന്ന് ജോലി ചെയ്താലും അവിടെയുണ്ട് ഗ്രൂപ്പ്. ഏതൊരു സമൂഹത്തിൽ ചെന്ന് എന്ത് പ്രവൃത്തി ചെയ്യാനും, തോട്ടിൽ പണി ചെയ്താലും അവിടെയും ഉണ്ടാകും ഗ്രൂപ്പ്. കിളയ്ക്കാൻ പോയാൽ അവിടെയും ഉണ്ട് ഗ്രൂപ്പ്. എല്ലായിടത്തും ഉണ്ട്. അത് അവിടെയൊക്കെ ഉള്ളതേ ഇവിടെ ഉള്ളൂ കൂടുതലായിട്ടുള്ളൂ. നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുപോലെ ഇരിക്കും. നമ്മുടെ സമീപനം അതിനോട് എങ്ങനെ ഉള്ളതുപോലെ ഇരിക്കും. നമ്മുടെ സമീപനം ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സമാധാനം പോകും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഇപ്പൊ ഈ ചെറുപ്പമല്ലേ, പ്രായമാകുമ്പോ എന്തായാലും ഉറക്കം കുറയും. ഇപ്പോഴേ കളയേണ്ട കാര്യമില്ല. പ്രായമാകുമ്പോ വലിയ ചിലപ്പോ ഉറക്കം കുറയും. ഞാൻ വലിയ ഉറക്കപ്രിയനായി പോയി, ഉറക്കം കുറയും. അതെന്തായാലും പോകും, അത് ബ്രെയിനിന്റെ പ്രശ്നമാണ്. നമ്മളായിട്ടൊന്നും ഉറക്കം കളയരുത്, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് എന്ത് പറയണം? മുൻവിധിയില്ലാതെ, ബാധ്യതകളില്ലാതെ, പക്ഷപാതമില്ലാതെ അർത്ഥം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതുകൂടെ പറഞ്ഞത്.